വരുന്ന ആദോ അനുപസർഗേ കഹ ആദന്താ ധാതോരനുപസർഗാ കർമ്മണ്യൂതേ കഹ സ്യാത് ന അണ്. ആദോ ലോപഹ ഗോതഹ പാഷ്മിത്രം അനുവസർഗേക്കും ഗോസന്ധായ കവിതോ സർവത്ര സംപ്രസാരണിഭ്യോ ഡഹ ബ്രഹ്മജ്ഞാദി ബ്രഹ്മജ്ഞഃ സർവത്ര ഗ്രഹണാത് ആദശ്ചവസർഗേ ആഹ്വഹ പ്രഹ്വഹ. ആദോ അനുപസർഗേ കഹ ആദന്ത ധാതോ ആദന്തമായ ധാതു അനുപസർഗ ഉപസർഗം പാടില്ല. കർമ്മണ്യ ഭവതെ കർമ്മബോധമായിരുന്നാൽ കഹസ്യാത് കപ്രത്യം വരും എന്നാണ് കർമ്മണ്യണ്ണ് വരാൻ പാടില്ല. കർമ്മണ്യണ്ണിൽ പറഞ്ഞത് കർമ്മണ്യുപതേ ധാതുവരാണ്. കർമ്മബോധമായിരുന്നാൽ ധാതുവിൽ നിന്ന് അണ്ണ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് ധാതു ആദന്തമാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ധാതു എന്നതെന്ന് പറഞ്ഞില്ല. ധാതു ആദന്തമാണെങ്കിൽ പിന്നെ ഉപസർഗം പൂർവ്വത്തിൽ പാടില്ല. കർമ്മബോധം ഉണ്ടായിരിക്കും. നേരത്തെ ഒരു സൂത്രം വന്നു ആദശ്ച ഉസർഗേ ക. അവിടെ പറയുന്നത് ആദന്ത ധാതുക്കളിൽ നിന്ന് ഉപസർഗം വരുന്ന ക വരും. ഇവിടെ പറയുന്നത് ആദന്ത ധാതുക്കളിൽ നിന്ന് അനുപസർഗമാണെങ്കിൽ ക വരും. മനസ്സിലായോ? നേരത്തെ പറഞ്ഞത് ആദന്ത ധാതുക്കളിൽ നിന്ന് ഉപസർഗം വരുന്ന കവ. ഇവിടെ പറയുന്നു അനുസർഗം ഇല്ലെങ്കിൽ കവരും. അതിന്റെ രണ്ട് സൂത്രത്തിന്റെ ആവശ്യം. ആ എക്സ്ട്രാ എന്താ ഉള്ളത്? കർമ്മണിബോധം. അതാണ് ഇവിടെ അധികമായി പറയുന്നത്. അതവിടെ പറഞ്ഞത് കർമ്മണ്യണ്ണിന് ശേഷം വന്നാണ്, മറ്റതിന് മുമ്പാകെ വന്നിരിക്കുന്നു. കർമ്മം ഉപബോധമായിരിക്കുമ്പോൾ ആദന്തധാതുക്കളിൽ നിന്ന് കവരും, പക്ഷേ ഉപസർഗം പാടില്ല. കാരണം ആദന്താധാതുവരനുപസർഗ കർമ്മയുടെ കവസ്യ എന്നാണ്. ഗാം ദദാദീതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഗോപൂർവത്തിലുള്ള അളവ് വിഗ്രഹം എങ്ങനെ വരും? അലൗകിക വിഗ്രഹം ഗോ ദ ദാലിൽ നിന്ന് എന്ത് വരുന്നു? കപ്രത്യം വന്നു. കായല് കിത്ത് കകാരം പോയി ശേഷിക്കുന്ന ഗോ ദ ആന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ആത്തോലോപ പിടിച്ച് ആകാരം ലോപിച്ചു. ഗോ ദ ഗോ ഡ സുഖ ലോപിച്ചു. ഗോദ ഏകദേശ കൊടുത്താനന്യവത് പ്രാതിപസഞ്ജ സ്വാദ്യുത്പത്തി ഗോത. പശുവിന് ദാനം ചെയ്യുന്നവൻ ധനം ദദാതി ധനത, വസ്ത്രം ദദാതി വസ്ത്രത. ഇങ്ങനെയൊക്കെ കർമ്മഭൂതമായിരുന്ന രൂപം വരും. അങ്ങനെ കർത്തൃകർമ്മണോ കർത്തി നേരത്തെ പറഞ്ഞു. കൃതന്ധത്തിന്റെ യോഗത്തിൽ എന്തോരും കർമ്മത്തിൽ ഷഷ്ടി വരും. അങ്ങനെ പാണിനി വിധിച്ചിരിക്കുന്നുണ്ട്. അനക്കൃദ്യോഗെ ഷഷ്ടി എന്ന് പറയും, കർമ്മണി ഷഷ്ടി എന്ന് പറയും. കൃത്തിന്റെ യോഗത്തിൽ ഷഷ്ടി ഒന്നും വരും. പുതിയ കൃതിയോഗെ ഷഷ്ടി ചിലടത്ത് അങ്ങനെ പറഞ്ഞിരിക്കും. ചിലടത്ത് കർമ്മണി ഷഷ്ടി എന്നും കർത്തരി ഷഷ്ടി എന്നും പറയും. ഇപ്പൊ കണ്ടാൽ മനസ്സിലാകണം, കർത്തൃകർമ്മണോഹോ കൃതി പ്രകാരം കർത്താവിനും കർമ്മത്തിനും ഷഷ്ടി വരുന്നു. കൃതന്ധത്തിന്റെ യോഗത്തിൽ അന്വയിക്കും. ഇവിടെ കൃതന്ധമായി ദ ഗോ എന്ന് പറയുന്നത് കർമ്മമായി. ഇപ്പൊ ഷഷ്ടി വന്നു ഗോ ങസ് ദ ഗോത. പാഷ്ണിം ത്രായത്തെ ത്രൈങ് പാലനെ എന്ന് പറയുന്ന ധാതു. പാഷ്ണി എന്ന് പറയുന്നത് മലയാളത്തെ കുതികാലം എന്ന് പറയും. കുതികാലം എന്ന് പറയുന്ന ഈ എന്താ ഹീല അല്ലെ, ഈ പിറകുവശമാണ്, ഒപ്പുറ്റിയല്ല, അതിന്റെ മേലോട്ടുള്ള ഭാഗം. ഈ സ്തോത്രങ്ങളൊക്കെ വർണ്ണിക്കുന്നു പാഷ്ണിദ്വയം എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുന്ന ആ ഭാഗം, അതിനെന്തിനോട് അപമിക്കുന്നത്? ആമയുടെ മുതുകിനോടൊക്കെ ഉപയോഗിക്കും. അങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഭംഗി എന്നെല്ലാം പറയും. ആ അത് പാതാളം എന്ന് പറയുന്നു, അല്ല അതിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോ. അതിന് പാർഷ്ണി എന്ന് പറയും. പൊതുവെ പിൻഭാഗത്തിന് പാർഷ്ണി എന്ന് പറയും. പാർഷ്ണിം ത്രായത്തെ എന്ന് പറയും. പാർഷ്ണിയെ രക്ഷിക്കുന്ന വൻ, അവിടെ ഭൈമിയിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്, ഒരു സേനയുടെ പിൻഭാഗത്തെ രക്ഷിക്കുന്ന സേന. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു സേന മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുമ്പോൾ പിറകിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ആക്രമിക്കാതിരിക്കാൻ പിറകിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടി പിറകിലോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ കാണും. എല്ലാത്തിനും ഉണ്ട്, രഥത്തിനും കുതിരയ്ക്കും എല്ലാം ഇങ്ങനെ അംഗരക്ഷകരുണ്ട്. അങ്ങനെ സേനയുടെ പിറകു, അതും അങ്ങനെ അർത്ഥവും പറയാം. പക്ഷേ പ്രധാനമായിട്ടും പാർഷ്ണിത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പഴയകാലത്ത് ഉപയോഗിക്കുന്ന ഇന്നത്തെ സോക്സ്, ഇന്നത്തെ ചെരുപ്പ് പോലെയുള്ള സാധനങ്ങൾ, അത് കുതികാല് വെട്ടുക എന്ന് പറഞ്ഞൊരു രീതിയാണ്. അപ്പം ആ വെട്ടിയാ കൊള്ളാതിരിക്കാൻ വേണ്ടി യുദ്ധത്തിലും മറ്റും എന്ത് ചെയ്യും? പിറകുവശത്ത് തോലുകൊണ്ടും മറ്റുമുള്ള കവചം ഉണ്ടാക്കും. അതിനാണ് ശരിക്കും പാഷ്ണിത്രം എന്ന് പറയുന്നത്. അപ്പൊ പാഷ്ണി ത്രായത്തെ പാഷ്ണി ത്രയെന്നോടത്ത് എന്താ വരുന്ന കാവന്നു കഴിഞ്ഞ എന്താ വരുന്നു കാവുന്ന വൃത്തി വരും. അടുത്ത് വരുന്ന സൂത്രം ഗുണോ കാവുന്ന കഴിഞ്ഞാൽ ഗുണം വരും. ആദ്യച്ച ഉപദേശി അശ്വതി എന്തു വരുന്നു ആത്മം വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരുന്നു ആത്മലോ പേടിച്ച പാഷ്ണിത്ര സുപാഷ്ണിത്രം ആദ്യച്ച ഉപദേശി അശ്വതി എന്താണ് എന്റെ വൃത്തി ഏജന്തസ്യ ധാതോർ ആത്മം നതുശിതി ആത്മലോ പേടിച്ച എന്താണ് എന്റെ വൃത്തി അജാദ്യോരാർദ്ധദാദ്യോഹോ കിങ് തിടോഹോ ആദഹ വ്യവസ്യ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ് പറയുമ്പോൾ മനസ്സിലാവും. അനുപസർഗയ്ക്കും ഇവിടെ പറഞ്ഞു അനുപസർഗ എന്ന് പറഞ്ഞു ഉപസർഗം പാടില്ല. ഗോ സംദായ ഗാം സം ദദാദീതി സമ്യക് ദദാദീതി ഗോ സന്ദായ ഗോ ങസ് സം ദാ ഇവിടെ പരത്തിൽ എന്തു വന്നു അണ്ണു വന്നു വന്നു കഴിഞ്ഞാൽ എന്തോരും ആത്തോ യുക് ചിൻകൃതോഹോ എന്താണ് വൃത്തി ആദന്താനാം യുക് ആഗമസ്യ ചണി കൃത്തിച്ച ചിൻകൃതോഹോ എന്നാണ് ഇവിടെ ഇങ്ങനെ തെണിത്താണ് കറുത്താണ് ചിണ്ണല്ല യുക്ക് വരും ആദന്തമാണ്. ഇപ്പോ ഗോ സന്താ പരത്തിലാണിരുന്നു യുക്ക് വന്നു സന്തായ സന്തായ സന്തായ ഗോ സന്തായ ഇവിടെ കാവുന്നില്ല. കാരണം എന്തു പറ്റി ഉപസർഗം സംയിരുന്നു. അടുത്ത അവിടെ ഒരു വാർത്തയും വരുന്നു കവിതു സർവത്ര സംപ്രസാരണിഭ്യോ ഡഹ സംപ്രസാരണി എന്ന് പറഞ്ഞാൽ സംപ്രസാരണ യോഗ്യം. സംപ്രസാരണം വരാമെന്നുള്ള ശബ്ദങ്ങൾ ധാതുക്കളിൽ നിന്നും ക വരുന്നതിന് വേറെ എന്തുവരും വരും. പൂർവത്തിലെ ധാതുവിന് സംപ്രസാരണം വരാമെങ്കിൽ കാക്കി വരണ്ടാവും. അത് പൂർവത്തിൽ ഉപസർഗം ഇരുന്നാലും ശരി ഇല്ലെങ്കിലും ശരി അതാണ് സർവത്ര എന്ന് പറഞ്ഞു. ബ്രഹ്മജിനാദീതി ബ്രഹ്മജ്യാവയോഹാനോ ജ്യാവയോഹാനോ എന്നുള്ളതാണ്. വയസ്സ് ഹനിക്കുക എന്ന് പറഞ്ഞാൽ പ്രായം കൂടുക. ഇവിടെ പൊതുവെ ബ്രഹ്മ ജിന്നാദി എന്ന് പറയുന്നതിന് സമ്പ്രസാരണം വന്നിട്ടാണ് ജിനാദി എന്ന് പറയുന്നത്. ക്രാദിപ്പെടുന്നതാണ്, ക്രാദിയിൽ സിനാ വരും. ഗ്രഹിജ്യ വൈവേദി വഷ്ടി വിജതി വൃച്ചതി പൃച്ചതി ബ്രിജതീന അവിടെ ജ്യാന്ന് വന്നു. അവിടെ സമ്പ്രസാരണം വന്നു, പൂർവരവും വന്നു. ഇവിടെ ഈ സ്നായിലെന്ന ഈ നാഗരിക്കുമ്പോൾ ഹലഹ ദീർഘം വന്നു, പാതിയിൽ പെടുന്നുകൊണ്ട് ഹ്രസ്വം വന്നു. അപ്പൊ ജി നാ തി എന്ന് വന്നു. ജിനാദി ജനീത ജിനന്തി ക്രീണാദി അതുപോലെ ക്രാദിപ്പെടുന്നുണ്ട്. ബ്രഹ്മവിദ്യ വേദം, വേദത്തെ ക്ഷയിപ്പിക്കുന്നവനെന്നർത്ഥം. എന്നുവെച്ചാൽ വേദം ഉപന്നവനം ചെയ്തിട്ടും വേദം ശരിക്കും ചൊല്ലാത്തവൻ. ബ്രഹ്മജ്ഞാതി കൃത്യമായി അധ്യയനമൊന്നും നടത്താതെ വേദത്തെ പോയില്ലേ അവൻ. ഒരുത്തൻ വേദം ഉപനയനം ചെയ്ത് വേദം പഠിച്ച്, പക്ഷെ വേദം പിന്നെ ചൊല്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരമ്പരയിൽ പിന്നെ വേദമുണ്ടോ? വേദം നശിച്ചുപോയില്ല. അപ്പോൾ വേദത്തെ നശിപ്പിക്കുകയോ ചെയ്യുന്നു. ബ്രഹ്മശബ്ദത്തിന് ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥമുണ്ട്. ബ്രാഹ്മണനെ നശിപ്പിക്കുന്നവനെന്നും പറയാൻ കാരണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ഉപനയനം ചെയ്യുന്നില്ല, വേദാധ്യയനം ചെയ്യുന്നില്ല, അപ്പോൾ അവരുടെ കുലത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയും പറയും. ബ്രഹ്മജ്ഞ രണ്ടായി. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ബ്രഹ്മ ജിനാദി എന്ന് വിഗ്രഹിക്കുമ്പോൾ ബ്രഹ്മ മസ് ജ്യാ പരത്തിൽ എന്ത് വന്നു? സമ്പ്രസാരണം ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്നു. ഈ സമ്പ്രസാരണം ഉള്ളപ്പോൾ എന്താണ് ഉണ്ടാവിരിച്ചത്? സമ്പ്രസാരണം വരാതിരിക്കാൻ കാ വിരിച്ചു കഴിഞ്ഞാൽ എന്തുവരും? സമ്പ്രസാരണം വരും. അതും അനുസർഗേ കാ പ്രകാരം കാ വരാം. ഉപസർഗം പൂർവ്വത്തിലല്ല, ആദന്ത ധാതുവാണ്. വന്നു കഴിഞ്ഞാൽ സമ്പ്രസാരണം വരും. അപ്പൊ സമ്പ്രസാരണം വരാതിരിക്കാൻ എന്ത് ചെയ്തു? കാവുന്നു. അപ്പൊ കാവുന്നു കഴിഞ്ഞാൽ എന്തുവരും? ഡാ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഡിത്വ സാമർത്ഥ്യാ തപസ്യാവി ഇവിടെ ബസഞ്ഞൊന്നുമില്ല. യജിഭം പ്രകാരം ബസഞ്ഞ് വരാൻ വഴിയൊന്നും ഇല്ല. ടീക്കിലവും വരും. എന്തായി? ബ്രഹ്മ തരത്തിലുണ്ടായാലെ ബ്രഹ്മജ്ഞ. ബ്രഹ്മജ്ഞ എന്ന് വരും. സമ്പ്രസാരണം ഒഴിവായി. ഇതാണ് സർവത്ര ഗ്രഹണ. കവിതോ സർവത്ര സമ്പ്രസാരണിഭ്യോ ഡാന്ന് പറഞ്ഞു. ഇപ്പൊ സർവത്ര എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആദശ ഉപസർഗേ, ഉപസർഗം ഉണ്ടെങ്കിലും ശരി, അനുപസർഗം ഉണ്ടെങ്കിലും എന്തായാലും ഉപസർഗം ഉണ്ടെങ്കിലും വരും. ഉദാഹരണം ആഹ്വ ആഹ്വയതി ആംഗപൂർവത്തിലുള്ള ഹ്യഞ്ഞ് ശബ്ദായം സ്പർജയിച്ച ചുരാദിയിലൊന്നാണ്. ഹേഞ്ഞ് ശബ്ദായ സ്പർദ്ധായം ശബ്ദേച്ച ആഹ്വാനം ചെയ്യുക, വിളിക്കുക എന്നൊക്കെ ഉള്ളത് ആഹ്വയതി. ആ ഹുയെ ഇവിടെ എന്തോന്നു ഉണ്ടാവുന്നു, ഡിത്തു സമർത്ഥ്യ തപസ്യാഭി ടിലോപിച്ചു. ഹേയിൽ എന്ത് ശേഷിക്കും? പരത്തിലെന്തിരിക്കുന്നു? അഹ്വഹ, ആഹ്വാനം ചെയ്യുന്നവൻ. പ്രഹുഹ, തൊണ്ട തുറക്കുന്നവൻ. ഉറച്ച് എന്തു പറഞ്ഞാലും പ്രകൃഷ്ടമായി വിളിക്കുന്നവൻ, നിലവിളിച്ചാലും മതി, അലറി വിളിച്ചാലും മതി, ഇങ്കുലാബ് വിളിച്ചാലും മതി, എല്ലാം എന്തായി? പ്രഹ്വഹ, പ്രാപൂർവത്തുള്ള ഹോ ഹൊയ്ഞ്ഞ് ഡാവുന്നു. ഏ പോയി, ഡായിൽ ആശേഷിച്ചു. ഡിത്തു സാമർത്ഥ്യ അഭസ്യാബി ടീർലോപഹ പ്ര ഡകാരിലോപിക്കുന്ന എങ്ങനെയാണ്? ചുടു ഇവിടെ പറയുന്നില്ലേ എന്താണ്? അതെന്താ ധാതു അനുപസർഗാ കർമ്മണ്യുപതി. അവിടെ വന്നാ കർമ്മ ഉപദേശിക്കുമ്പോ അല്ലല്ലോ അത് പറയുന്നു. ഇവിടെ കർമ്മ ഉപദേശിക്കുമ്പോഴാണ് വരുന്നത്. എന്താ പറയുന്നു? ഗോസ് ഗാം സന്തദാദി കർമ്മ ഉപദേശിക്കുകയാണ്. പാസൂത്രപ്രകാരം വരാൻ പറ്റില്ല. എവിടെ? കപ്രത്യം വരണമെങ്കിൽ അതിനു വേണ്ടിയുള്ള കണ്ടീഷൻ. പക്ഷെ ഉപസർഗം വരണം ഉണ്ടെങ്കിൽ ആദർശ ഉപസർഗം, അവിടെ കർമ്മണി ഉപദേ ഒന്നും പറഞ്ഞില്ലല്ലോ. ആദർശ ഉപസർഗം ഇവിടെ ഇവിടെ ഗോവയിലേ ഇരിക്കുന്നു, അത് ഉപസർഗം അല്ലല്ലോ. അതുമായിട്ട് ഗോ സന്ദാന്നിരിക്കുമ്പോഴല്ലേ, ഗോവുമായിട്ടല്ലേ ഇവിടെ, ഗോ ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ ആദർശ ഉപസർഗ പ്രകാരം എങ്ങനെ വരും? ഇവിടെ സന്ത വേറെ ഇരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഏതുമായിട്ടാണ് സമാസം വരേണ്ടത്? ഗോയുമായിട്ട്. ഉപസർഗം ഇരുന്നു കഴിഞ്ഞാൽ കപ്രത്യം വരാം. അല്ല, അത് കപ്രത്യം വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കപ്രത്യം സന്ദാന്നിരിക്കുമ്പം കപ്രത്യം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആദൂറ പിടിച്ച പ്രകാരം ആകാരം വെച്ചിട്ട് സന്ദഹ എന്ന് വരും. പിന്നെ എന്നാ സന്ദായഹ എന്നിങ്ങനെ വരും. ആതോയിക്ഷൺകൃതോഹ എങ്ങനെ വരും? അതെന്തായാലും ഇക്കു വരത്തുള്ളൂ. അങ്ങനെ ഇതില്ലാത്ത രൂപം ഉണ്ടാക്കാനാണോ വ്യാകരണം? എങ്ങനെയെങ്കിലും ഇത് തെറ്റിക്കാനുള്ളതല്ലെന്ന് വ്യാകരണം. ഈ രൂപം ശ്രദ്ധിക്കാനുള്ളതാണ്. ഗോസന്ദായഹ എങ്ങനെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എല്ലാ രൂപം എങ്ങനെ ഉണ്ടാകാതിരിക്കും എന്നുള്ളതിനാണോ? അത് വേണമെങ്കിൽ ഉണ്ടാക്കാം, പ്രയോഗത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അത് കുഴപ്പമില്ല. അടുത്തെന്ത് വരുന്നതാണ്? സുപിസ്ഥ. സുപി ഇത് യോഗോ വിഭജ്യത സുപ്പിപദേ അദന്ത കഹസ്യ ദ്വാഭ്യാം പിപതീതി ദ്വിപഹ. ഇവിടെ സുപിസ്ഥ എന്ന് പറയുന്ന സൂത്രത്തിനെ രണ്ടാക്കുന്നു. ഒന്ന് സുപി, അതിന്റെ അർത്ഥം എന്താണ്? സുപി ഉപപദേ ആദന്ത കഹസ്യ. സുപ്പുപദമായിരിക്കുമ്പോൾ ആദന്ത ധാതുക്കളിൽ നിന്നോ കാപ്രത്യം വരും. ഇവിടെ ദ്വാഭ്യാം പിപതി എന്ന് വിഗ്രഹിക്കുന്നു. പാദധാതുവാണ് പാപാനെ. കലവ് വിഗ്രഹിക്കുന്നവരും ണോസാണോ? എന്തുകൊണ്ട്? ആ കർണമാണ്, കർമ്മമല്ല. കർമ്മമാണെങ്കിലേ എന്ത് വരത്തുള്ളൂ? കർമ്മനിഷ്ഠി വരത്തുള്ളൂ, ഓസ് വരത്തുള്ളൂ. കർണമാണ്, അതുകൊണ്ട് എന്ത് വരുന്നു? വ്യാം തന്നെ ആയിരിക്കുന്നു. ഇവിടെ പ്രത്യേക സൂത്രം ഉണ്ടല്ലോ, സുപി ഉപബോധമായിരിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ദ്വാഭ്യം ഉപബോധമാകുന്ന എന്തുകൊണ്ട്? സുപി എന്ന് സപ്തമി പറഞ്ഞുകൊണ്ട്. അത് ഏതുമാകാം, ഇവിടെ ഇപ്പം ദ്വാഭ്യം സുബന്ധമാണ്. ദ്വാഭ്യം എന്ന് പറയുന്നത് സുബന്ധമാണ്, അത് ഉപബോധമാകുന്നു. തത്ര ഉപപദം സപ്തമീസ്ഥം. സപ്തമി എന്തായതുകൊണ്ട് ഉപബോധമായി ഉപബോധമിരിക്കുന്നു. ആദന്തമായ ധാതുവായി പ, അതിൽ നിന്ന് എന്തുവരുന്നു? ഖ വരുന്നു. എന്തുവരുന്നു? സുപ്പ് ലോപിക്കുന്നു. ദ്വി പ ഖ വന്നുകൊണ്ട് എന്തുവരുന്നു? അതുലോപ ഇടിച്ച ദിപ്പഹ. ദിപ്പ എന്ന് പറയുന്നത് എന്താണ്? ആന. രണ്ടു കൊണ്ടും കുടിക്കുന്നു. ഏതൊക്കെ? തുമ്പിക്കൈയും വായ. തുമ്പിക്കൈ കൊണ്ട് എടുത്ത് വായ്ക്കകത്ത് വെച്ച് കുടിക്കുന്നുണ്ട്. ദിപ്പഹ, ദിപ്പഹ എന്ന് പേരുന്നാണ്. ശലഭത്തിനും പറയുമായിരിക്കും. ആനയെന്നുള്ളതാണ് അതിന്റെ പ്രസിദ്ധമായ അർത്ഥം. സമസ്ത വിഷമസ്ത. സമം തിഷ്ടതീതി സമസ്ത വിഷമം, അല്ലെങ്കിൽ സമേന തിഷ്ടതീതി സമസ്ത വിഷമേന തിഷ്ടതീതി വിഷമസ്ത. സമമായി സ്ഥിതി ചെയ്യുന്നു, സമത്വമില്ലാതെ സ്ഥിതി ചെയ്യുന്നു വിഷമസ്ത. രണ്ടിടത്തും എന്ത് വരുന്നു? സ്ഥാധാതുവിൽ നിന്ന് കപ്രത്യം വന്നു കഴിഞ്ഞാൽ ആത്വലോക പിടിച്ച രണ്ടിടത്തും സുപ്രബോധമുണ്ട്. സമസ്തൻ സമമായിരിക്കുന്നവൻ, സമമല്ലാതെ ഇരിക്കുന്നവൻ അതാണ് വിഷമസ്തൻ. അപ്പൊ അതിന്റെ അർത്ഥം കഴിഞ്ഞു. ഇനി അടുത്ത് തദഹസ്ഥ സുപിസ്ഥ എന്ന് പറയുന്നതിന് രണ്ടാമത്തെ സൂത്രം സ്ഥ. സുപി തിഷ്ഠതേ കസ്യ, അതിന്റെ അർത്ഥം ഇതാണ്. സുപ്പ് ബോധം ഇരിക്കുമ്പോൾ സ്ഥാധാതുവിൽ നിന്ന് കവരും. മുമ്പ് പറഞ്ഞതനുസരിച്ച് എന്താണ്? ആദന്തത്തിൽ നിന്നാണ്. അതിനർത്ഥം അതായത് ഈ സൂത്രം കേവലം ഉപസർഗത്തിന് വേണ്ടി പറയാൻ പറ്റില്ല, കാരണം ആദശ ഉപസർഗക്കാവുണ്ട്. കർമ്മബോധമായിരിക്കും പറയാൻ പറ്റില്ല, ആദ്വാനുസർഗക്കായുണ്ട്. അതുകൊണ്ടാണ് രണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് ആദന്തമായ ധാതുക്കളിൽ നിന്നെല്ലാം സുപ്പോധരിക്കുമ്പോൾ ക വരുന്നു, മറ്റൊന്ന് സുപ്പോധരിക്കുമ്പോൾ ത ധാതുവിൽ നിന്ന് ആദന്തമായ ധാതു നിർമ്മ സ്ഥായി കൊടുക്കാമല്ലോ. ഇവിടെ സമസ്ത വിഷമസ്തഹ വന്നു, ആദന്തമായ ധാതുവാണ് പ, അതിനെ എടുക്കും. അതങ്ങനെ വന്നു സുപി തിഷ്ഠതേ കഹസ്യ. അടുത്ത് പക്ഷേ കർത്തരിക്കൃത് എന്നുള്ളതനുസരിച്ച് കർത്തൃത്വത്തിൽ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ കപ്രത്യം വരുന്നത് ഭാവാർത്ഥത്തിലാണ്. എന്തുകൊണ്ട് സുപിസ്ഥ എന്ന് പറയുന്ന ഒരു സൂത്രത്തിന് യോഗവിഭാഗം ചെയ്ത് സ്ഥ എന്ന് പറയുന്ന ഒരു പ്രത്യേക സൂത്രം ഉണ്ടാക്കി അതിൽ നിന്ന് പ്രത്യം വിധിച്ചാൽ എന്തെങ്കിലും പ്രത്യേകം പ്രയോജനം വേണമല്ലോ. ഇത്രയൊക്കെ ചെയ്യുമ്പം എന്താ ഇവിടുത്തെ വിശേഷ പ്രയോജനം എന്ന് പറയുന്നത്? ഭാവാർത്ഥത്തിൽ കാവിധിക്കുക എന്ന് പറഞ്ഞാൽ കർത്തരി കൃത്തെന്ന് പറയുന്നത് സാമാന്യമാണ്, പല അർത്ഥങ്ങളിലും വരാം. ഇവിടെ ഇപ്പം ഭാവാർത്ഥത്തിൽ വന്നു. എന്തിനാ ഇത്രയൊക്കെ പ്രയോ അഭ്യാസം കാണിക്കുന്നത്? ആഖൂനാം ഉത്ഥാനം ആഖുത്ഥ ആഖൂന്ന് പറഞ്ഞ എലി, ആ അത് തന്നെ ഒരു സീസൺ. ഇപ്പൊ കൃഷിക്കാരൻ പറയുന്ന എന്താണോ, ഓ എലിയെ കൊണ്ട് നിവർത്തിയില്ല, ശല്യം സർവത്ര എലി. അതാണ് ഉത്ഥാനം ചെയ്യുക എന്ന് വെച്ചാൽ എഴുന്നേക്കുക എന്നുള്ളതാണ്. ഇവിടെ അതങ്ങനെയല്ല, വർദ്ധിക്കുക. അപ്പൊ എലിയുടെ വർദ്ധന അതാണ് ആകൂത്ത ഭാവമാണ്. എലിയുടെ വലിയ വർദ്ധന അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ആകൂത്ത. ആ എന്ന് പറയും പോലെ തന്നെ അവലാഞ്ചി എഫക്റ്റ് എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? സയൻസ് പഠിച്ചവരൊന്നും ഇവിടെ ഇല്ല. ആഖൂനാം ഉത്ഥാനം ആഖൂത്ത എന്ന് പറയുന്നു. ഇവിടെ എന്താണ് ആരോഗ്യകരം എങ്ങനെ വരും? ആഖു ആം ഒത്തുപൂർവത്തുള്ള സ്ഥാധാതുവിൽ നിന്നും എന്തുവരുന്നു? കപ്രത്യം വന്നു. അതുപോലെ പിടിച്ച അകാരം പോയി ഉത്താന്ന് വരണമെന്നുള്ളതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉദസ്ഥ സ്തംഭോ പൂർവസ്യ ഓർമ്മയുണ്ട? പിന്നെന്ത് വരുന്നു? ഉദസ്ഥ സ്തംഭോ പൂർവസ്യ പിന്നെന്ത് വരുന്നു? ആ സരോജരി സവർണ ഉത്ഥാനം അത് ഹരിജ ചർത്തും വന്നു ഉത്ഥ. ഇതും നിത്യസമാസമാണ്. അതുകൊണ്ടാണ് അസുഭത വിഗ്രഹം ആഘൂനാം ഉത്ഥാനം എന്ന്. ഇത് ഇങ്ങനെ ഒരു രൂപമുണ്ട്, പണ്ട് ഭാഷയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു യോഗ വിഭാഗം ചെയ്തു. ഇത്രയൊക്കെ ചെയ്തു. ആഘൂന ഉത്ഥാനം ആഘൂത്താം എന്ന് പറയുന്ന നിത്യ സമാസം വരണമെങ്കിൽ ഇതെല്ലാം വേറെ വഴിയില്ല. കർത്തരിയാണ്, കൃത്പ്രത്യങ്ങളെല്ലാം കർത്തരിയാണ്. എങ്ങനെ ഭാവാർത്ഥത്തിൽ വരും? യോഗഭാഗം ചെയ്ത് ഇങ്ങനെ ഒരു പുതിയ സൂത്രം തുടങ്ങിയതുകൊണ്ട് എന്ത് വരുന്നു? അതാണ് നേരത്തെ പറഞ്ഞത്. അതാണ് ആരംഭ സാമർത്ഥ്യ സൂത്ര ആരംഭ സാമർത്ഥ്യ. എന്തിനിത്രയൊക്കെ ചെയ്തു? വിശേഷയുടെ പ്രയോജനം വേണം. ഖഞ്ഞർത്തെ കവിധാനം ഒരു വാർത്തികമുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി വാർത്തികാരം പറഞ്ഞു, ഖഞ്ഞിന്റെ അർത്ഥത്തിൽ കവിധിക്കാം. ഖഞ്ഞെന്ന് പറയുന്നത് ഭാവേ, ഭാവാർത്ഥത്തിലാണ്. അങ്ങനെയൊക്കെ ഒരു വളഞ്ഞ വഴിയുണ്ട്. ഇതേ രൂപ ശ്രദ്ധിക്കാൻ വേണ്ടി ഖഞ്ഞർത്തെ കവിധാനം, ഖഞ്ഞിന്റെ അർത്ഥത്തിൽ കവിധിക്കുക. ഖഞ്ഞ് ഭാവാർത്ഥത്തിൽ പാണിനി വിധിച്ചിട്ടുണ്ട്, പക്ഷെ ഭാവാർത്ഥത്തിൽ കവിധിച്ചിട്ടില്ല. പക്ഷെ വാർത്തകാരം പറയുന്നുണ്ട്, ഖഞ്ഞർത്തെ കവിത എന്ന് വെച്ചാൽ ഭാവാർത്ഥത്തിൽ കാവരാന്ന്. അങ്ങനെ ശ്രദ്ധിക്കാം. എന്തുകൊണ്ടതായിക്കൂടാ? അതിന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, വാർത്തികം ദുഷ്ട സൂത്രകൃതോ അപ്രവൃത്തേഹി. വാർത്തികം കണ്ടിട്ടല്ല സൂത്രം ഉണ്ടാക്കിയത്, ആണോ? വാർത്തികം കണ്ടിട്ടാണോ സൂത്രകാരൻ സൂത്രം ഉണ്ടാക്കിയല്ല. വാർത്തികാരന് പലതും പറയാം, അതൊക്കെ പിൽക്കാലത്ത്. സൂത്രമനുസരിച്ച് രൂപം അങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സൂത്രമനുസരിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കാം. ഇനി അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഈ യോഗ വിഭാഗമൊന്നും ചെയ്യാതെ ഖഞ്ഞടത്തെ കവിധാനം. പിന്നെ ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്നാൽ സാധാരണ നമുസകമാണ്. ഖഞ്ഞ് വന്നാൽ, ഭാവാർത്ഥം വന്നു കഴിഞ്ഞാൽ നമുസകമാണ്. പക്ഷെ ഇവിടെ ൊണ്ട് പുല്ലിംഗവും. അതാണ് ഇതിന്റെ പ്രയോജനം. വേറെ എങ്ങും വിധിക്കുന്നില്ലല്ലോ. എല്ലായിടത്തും കവരുമ്പോ അതന്തമാവും. കാവുന്നു കഴിഞ്ഞാൽ അമരകോശത്തിൽ അവസാനം ഉണ്ട്. അവസാന ഭാഗത്ത് ഏതൊക്കെ പ്രത്യേകങ്ങൾ, ഏതേതൊക്കെ പുല്ലിംഗമാണോ ശ്രീലിംഗമാണോ നവസലിംഗമാണോ പ്രത്യേകങ്ങൾ എടുത്തു പറഞ്ഞ അതിൻ്റെ തന്നെ ലിംഗാനുശാസനം. ഇവിടെയും പാണിനീയ ലിംഗാനുശാസനമുണ്ട്, അതിലും പറയും. അവിടേക്ക് ഇന്ന പ്രത്യേകങ്ങൾ ഇന്ന ലിംഗം എന്ന് പറയും. കാവന്നു കഴിഞ്ഞാൽ പുല്ലിംഗം, ഭാവാർത്ഥം വന്നു കഴിഞ്ഞാൽ കഞ്ഞെന്നുള്ളതല്ല ഭാവം, ലൊട്ട് പോലെയുള്ളത് ഭാവാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അത് വേറെ കഞ്ഞിനു വേണ്ടി പറയുന്നില്ല. അജന്താഹ പുംസി അങ്ങനെയുണ്ട്. പക്ഷെ ഭാവം വന്നു കഴിഞ്ഞാൽ നമസ്സം വരണം. ഇവിടെ ഭാവമാണ്, അപ്പം നമസ്സം വരേണ്ടതാണ്. ഖഞ്ഞ് അച് അബന്ധാഹ പംസി, അത് ലിംഗാനുശാസന സൂത്രം. പക്ഷെ ഭാവം പുല്ലിംഗം വരണം. പക്ഷെ ഇവിടെ ഭാവം വന്നിട്ട് ഭാവം നമസ്സം വരണം, ഇവിടെ പുല്ലിംഗം വന്നിരിക്കും. അതൊക്കെ ഇതിന്റെ പ്രയോജനം. പിന്നിവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ സ്ഥ ധാതു നിന്ന് കാവുന്നു. ഇവിടെ അർത്ഥം പറയുന്നത് എന്താണ്? ഭാവം എന്ന് പറഞ്ഞാൽ ധാതുവിന്റെ അർത്ഥമാണ്. ധാത്വർത്ഥം എന്ന് ഇത് സ്വാർത്ഥത്തിലാണ് ഈ പ്രത്യയം. അതുകൊണ്ട് ഭാവം അങ്ങനെയും വ്യാഖ്യാനിക്കാം. സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ ധാത്വർത്ഥം, ധാതുവിന്റെ അർത്ഥം എന്താ? ഭാവം. അപ്പൊ ഇത് ഭാവം ആണ്, ഭാവാർത്ഥത്തിലാണ്. അടുത്ത ഇതിലാണെങ്കിൽ 48-ാമത്തെ പേജിൽ ഒരു വാർത്തകമുണ്ട്, ലോകസിദ്ധാന്തം വരുന്നതാണ്. കപ്രകരണെ മൂല വിഭുജാദിഭ്യ ഉപസംഖ്യാനം. ഇത് പല സ്ഥലത്തും സാധാരണഗതിയെ ശ്രദ്ധിക്കാൻ കഴിയാത്ത രൂപങ്ങളെ ശ്രദ്ധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാർത്തകമാണ്. മൂല വിഭുജാതി ഗണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പല രൂപങ്ങളും ശ്രദ്ധിക്കാം. ഭുജോ കൗഡില്യെന്ന് പറയുന്ന ധാതു മൂലാനി വിഭുജ ദിവി പൂർവത്തിലുള്ള ധാതുവാണ്. മൂലാനി വിഭുജതി, ഇവിടെ വേരുകളെ ചതയ്ക്കുന്നത്. ഇവിടെ പഴയകാലത്ത് ടാറൊന്നുമില്ല. ഇപ്പൊ രഥം പോകുമ്പോൾ എന്ത് ചെയ്യും? വേരുകളെല്ലാം ഉടയും ചതയും മുറിയൊക്കെ ചെയ്യും. അപ്പൊ മൂലാനി വിഭുജതി ഇതി മൂലവിഭുജോ രഥ, രഥത്തിനെ പറയുന്നതാണ് മൂലവിഭുജ. ഇവിടെ മൂല വിഭുജ പരത്തിലെന്തോ ഒന്നു കപ്രത്യം വന്നു, വിഭുജ കപ്രത്യം വന്നുകൊണ്ട് ഗുണം വന്നില്ല. മൂല വിഭുജ എന്ന് ശ്രദ്ധിച്ചു. ഇപ്പോ ആദോ അനുപസർഗയൊക്കെ വരാൻ പറ്റില്ല, ആദശ ഉപസർഗയൊക്കെ വരാൻ പറ്റില്ല, ആദന്തമല്ലല്ലോ. അപ്പൊ ഇവിടെ വാർത്തകത്തിൽ കപ്രത്യം വിളിച്ചു. അതാണ് മറ്റ് സൂത്രങ്ങളിലുണ്ട് കപ്രത്യം വരാൻ കഴിയാത്തിടത്ത്. ഈ സൂത്രപ്രകാരം കപ്രത്യം വരാം. അത് പ്രത്യേകിച്ച് ഉപയോഗം വരുന്നത് ഇപ്പോ ആദന്ത ധാതുക്കളിൽ ഉപസർഗം കാണും, കർമ്മബോധവും കാണും. അവിടെ കപ്രത്യം എന്ന രൂപം വരും. കപ്രത്യം എന്ന് കഴിഞ്ഞാൽ ആദലോ പേടിച്ചയൊക്കെ വന്ന ഉള്ള രൂപം കാണും. ധനം പ്രദാദീതി ധനപ്രദ, അവിടെ പ്ര പുറത്തിരിക്കുന്നോണ്ട് എന്താണ് ആദശ അനുപസർഗയൊക്കെ വരില്ല, കർമ്മബോധത്തിലിരിക്കുന്നു. അപ്പൊ അത് പ്രകാരമാണ് വരേണ്ടത്, അത് വരത്തില്ല. അപ്പൊ അവിടെ പിന്നെ എന്ത് ചെയ്യും? ഈ ഗണത്തിൽ ഉൾപ്പെടുത്തണം. കപ്രകരണെ മൂല വിഭുജാദിഭ്യ ഉപസംഖ്യാണ്. അപ്പോൾ അവിടെ ഉപസർഗം ഇരുന്നാലും അതിന് മുമ്പിൽ ഉപപദമായിട്ട് കർമ്മം ഇരുന്നു കഴിഞ്ഞാൽ കപ്രത്യം വന്ന് ആകാരം ഉപയോഗിച്ചിട്ട് ധനപ്രദ സുഖപ്രദ എന്നൊക്കെ പ്രയോഗിക്കാറില്ല. സുഖം പ്രദാതീരി സുഖപ്രദ ഒക്കെ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ആകൃതി ഗണമായി സ്വീകരിച്ചിരിക്കുന്നു. ആകൃതി ഗണോയം മഹീദ്ര കുദ്ര ദൃഞ്ഞധാരണ മഹീം പഠിച്ചിട്ടുണ്ടോ? മഹീം ധരതി ഭൂമിയെ ധരിക്കുന്നത്. ഭൂമിയെ ധരിക്കുന്നത് എന്താണ്? പർവ്വതമാണ്. എന്തുകൊണ്ട് ഭൂമി ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്? ആ ഭൂമിയെ നിർത്തിയിരിക്കുന്നത് പർവ്വതമെന്നാണല്ല, പർവ്വതം ഭൂമി നീക്കുകയല്ല. എന്നുവെച്ചാൽ ചില സ്ഥലങ്ങളൊക്കെ ആണി അടിച്ചിരിക്കുന്നുണ്ട്, അതുപോലെ ഭൂമിയിൽ അടിച്ചിരിക്കുന്ന ആണിയാണ് പർവ്വതം. അതുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. അതെവിടെയാ നിൽക്കുന്നത്? ഇങ്ങനെ എവിടെയാണോ? അനന്തന്റെ തലയിൽ. അപ്പോ അവിടെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ മേള അതിപ്പിടിച്ച്. കപ്രത്യം വന്നുകൊണ്ട് എന്ത് വരുന്നു? മഹി ധൃ കാവുന്ന എന്തോരം ഇഗണിച്ചു വന്നു. കർമ്മണ് എണ്ണ വന്നു കഴിഞ്ഞോ മഹി ധാരഹ എന്ന് വരും. മഹീദ്ര എന്ന് പറഞ്ഞെങ്കിൽ കപ്രത്യം വരണം. അതുകൊണ്ട് അത് ഇവിടെ വന്നാലേ പറ്റില്ല, ഈ കർമ്മണ് എണ്ണ വരും. മഹിയെ ധരിക്കുന്നത്. അതുപോലെ തന്നെ കുദ്രഹ, കൂന്ന് പറയുന്നത് എന്താണ്? പൃഥിവി തന്നെ. അതിനെ ധരിക്കുന്നത് കാവുന്നു, അണ്ണു വന്നു, അല്ലെങ്കിൽ അല്ല കാവുന്നു എണ്ണു വന്നു. ഇഗണച്ച് കുദ്ര, അല്ലെങ്കിൽ എന്തുവരും? ഗിലതീതി ഗില ഗൃ നികരണേ പഠിച്ചിട്ടുണ്ട്. മൂലവിഭജാതി ഗണത്തിൽ പെടുത്തിയിരിക്കുന്നോണ്ട് എന്ത് വരുന്നു? കപ്രത്യം വന്നു. ഋതം ദ്വായണ്ട സൂത്രം വരുന്നു. വ്യാഖ്യാനത്തിൽ നോക്കണ്ട, അല്ലാതെ പറയുന്നു. ഋത ഈ ധാതോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. ആദ്യ വിഭാഷ പഠിച്ചോ? എന്താണ് എന്റെ വൃത്തി? ഗിരതേർ രേപസ്യ ലത്വം സ്യാത് അജാതവും. അജാതി പരത്തിലിരിക്കുമ്പോൾ ഗൃഹധാതുവിന്റെ രേപത്തിന് ലത്വം വരും, ഗില എന്ന് വരും. ഗിലതീതി ഗിരതീന്നും പറയാം, ഗിലതീന്നും പറയാം. വികല്പമായിട്ട് രേപത്തിന് ലത്വം വരുന്ന ഒന്നാണ് വിഴുങ്ങുന്നതെന്നർത്ഥം. തിമിംഗില, മലയാളത്തിൽ തിമിംഗലം എന്ന് പറയും, സംസ്കൃതത്തിൽ തിമിംഗിലഹം. തിമിം ചെറിയ മത്സ്യങ്ങളാണ്. തിമിംഗില തീരി തിമിയെ, അതൊരു വലിയ മത്സ്യമാണ്. അതിനെ വിഴുങ്ങുന്നതാണ് എന്ത്? അവിടെ മും ആകവും വരും, അങ്ങനെ തിമിം എന്ന് മും വരുന്നതാണ്. ഗിലേ അഖിലസിച്ച. ഇനി തിമിംഗില ഗിലയുണ്ട്, അതിനെയും വിഴുങ്ങുന്നതിന് എന്ത് പറയും? തിമിംഗല ഗല, തിമിംഗില ഗില. തിമിയെ വിഴുങ്ങുന്നതാണ് തിമിംഗില, തിമിംഗിലത്തെ വിഴുങ്ങുന്നതാണ് എന്ത്? തിമിംഗില ഗില. അത് കവിതകളിലൊക്കെ ഈ കടൽ കിടക്കുന്ന ഏറ്റവും വലുതിനെ എന്തായി പറയണം? നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ, അതാണെന്ത്? തിമിംഗില ഗില. പിന്നെ അതിന് താഴോട്ടുള്ളതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ്? തിമിംഗലം സസ്യബുക്ക. ആര് പറഞ്ഞു? ബ്ലൂ വെയിൽ, പിന്നെ വേറെ ഉണ്ട് കില്ലർ വെയിൽ ഉണ്ട്, അത് മാംസബുക്കാണ്. ചെറിയ എന്താണ്, ചെറിയ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നത്. സസ്യബുക്കല്ല, സസ്യബുക്ക് എന്ന് പറയാം. അവിടെ ഇത്രയും സസ്യം ഇടുന്ന കടലിന്റെ അടിക്ക് അവിടെ പച്ചക്കറികളൊക്കെ ഉണ്ട്, മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. ചെറിയ മത്സ്യങ്ങളുണ്ട്, പൊടി മത്സ്യങ്ങൾ. വലിയ മത്സ്യങ്ങൾ പറ്റില്ല, അത് സ്രാവാണ് വലുതിനൊക്കെ തന്നെ. ഗിലതീതി ഗിലഹ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത വന്നത്? ഗ്രഹിൽ നിന്ന് ഗിലത്തി, ഗ്രഹിൽ നിന്ന് കാവുന്നതുകൊണ്ട് എന്തോന്നു? ഹൃദയുദ്ധാതോ പ്രകാരം പോകുന്നു. അല്ല വേറെ അച്ചു പ്രത്യമോ അങ്ങനെ കർത്തരി വേറെ എന്തെങ്കിലും പ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം വരും, അല്ലെങ്കിൽ വൃത്തി വരാം, അതൊക്കെ വരാം. ഇവിടെ അതൊന്നും വരാൻ പാടില്ല. ഹൃദയുദ്ധാതോ വരണമെങ്കിൽ എന്ത് വേണം? കവരണം, അല്ലെങ്കിൽ പജാതി അച്ചിൽ പജാതി ഗണത്തിൽപ്പെടുത്തിയിട്ട് അച്ചു പിരിക്കണം. Thank you.